ഉത്പന്നമുണ്ട്. ബ്രഹ്മസൂത്രം അധ്യായം 1 പാദം 1 അധികരണം 5 സൂത്രം 7. അതും പറഞ്ഞത് ഇക്ഷതേർ നാശത്വം, ഇക്ഷണം പ്രകൃതിയാണോ അല്ല, എന്തുകൊണ്ട് അതിന് പ്രമാണമില്ല, അല്ലാതെ ഗൗണമാണെന്ന് കൽപ്പിച്ചാലോ ഗൗണസ്യ നാത്മശബ്ദ, ഇവിടെ ഈക്ഷണം മുഖ്യമാണ്, ഈക്ഷണകർത്താവ് സങ്കല്പം സങ്കല്പിച്ചത് പുരുഷൻ തന്നെ. അതുകൊണ്ട് തന്നെ തന്നിഷ്ഠസ്യ മോക്ഷ ഉപദേശ ആത്മനിഷ്ഠന് മോക്ഷം, അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തമാണ് ആത്മനിഷ്ഠനെയുള്ള മോക്ഷം, അല്ലാത്തവർക്കൊന്നും മോക്ഷമില്ല. ഇവിടെ ആത്മ എന്ന് പറയുന്നത് എന്താണ്, അതാണ് ചർച്ച ചെയ്യുന്നത്. ആത്മശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? യഥുക്തം ചേതനാചേതനയുഹ സാധാരണ ആത്മശബ്ദ കൃതുജ്വലനയുരിവ ജ്യോതിശബ്ദ ഇതി. അതിന് മുമ്പ് പറഞ്ഞു ജ്യോതി എന്ന് പറയുന്ന ശബ്ദം രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും. കൃതു യാഗം എന്നുള്ള അർത്ഥത്തിനും ജ്യോതിഷ്ഠോമ യാഗത്തിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ജ്വലനം അഗ്നി എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ശ്രുതി വാക്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ തത്വത്തെ വെളിപ്പെടുത്തുന്നത്. ശ്രുതിയിൽ വന്നിരിക്കുന്ന ആത്മശബ്ദത്തിന്റെ താല്പര്യം രണ്ടുമാകാം, ചേതനനുമാകാം ജഡവുമാകാം. എന്ന് പറഞ്ഞാൽ തന്നത് ശരിയല്ല, അനേകാർത്ഥന്യായത്വം, ഒരു പദത്തിന് അനേക അർത്ഥങ്ങളെ സ്വീകരിക്കുക, എന്നുവെച്ചാൽ അനേക മുഖ്യാർത്ഥങ്ങളെ സ്വീകരിക്കുക. ഓരോ മുഖ്യാർത്ഥവും അനേക ഗുണാർത്ഥങ്ങളെ സ്വീകരിക്കും. ഒരു സന്ദർഭത്തിൽ അനേക മുഖ്യാർത്ഥങ്ങളെ സ്വീകരിക്കുക അത് ശരിയല്ല, അതിന് യുക്തിയില്ല. തസ്മാത് ചേതന വിഷയവും മുഖ്യ ആത്മശബ്ദ ചേതനത്വപചാരാ ഭൂതാദിഷ പ്രയോഗിച്ചതേ ഭൂതാത്മാ ഇന്ദ്രിയാത്മാ അങ്ങനെയെല്ലാം പ്രയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട് ചേതനത്വപചാര സർവം ചേതനാധിഷ്ഠിതമാണ്, ചേതനനിൽ അധ്യാരോപിതമാണ് സർവം. അതുകൊണ്ട് ഏതിനെയും ചേതനവാചിയായ ശബ്ദം കൊണ്ട് പറയാം. അതാണ് ഭൂതാത്മാ ഇന്ദ്രിയാത്മാ എന്നെല്ലാം പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. സാധാരണത്വപി ആത്മശബ്ദശെന്ന പ്രകരണം ഉപപദം കിഞ്ചിൻ നിശ്ചായകം അന്തരേണ അന്യതര വൃത്തിത നിർദ്ധാരയിതും ശക്യതേ പറയുന്നു. പര്യായ ശബ്ദങ്ങളുണ്ടല്ലോ, ഒരേ ശബ്ദത്തിന് തന്നെ പല അർത്ഥങ്ങൾ വരാറുണ്ട്, അങ്ങനെയും പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പോ ആത്മശബ്ദമെന്ന് പറയുന്നത് ചിലയിടത്ത് ചേതനുപയോഗിക്കും, ചിലയിടത്ത് ജഡത്തിനുപയോഗിക്കും. കാരണം ആത്മശബ്ദത്തിന് ശരീരമെന്ന് അർത്ഥമുണ്ട്, മനസ്സെന്നർത്ഥമുണ്ട് എന്ന് പറഞ്ഞാലോ പറയുന്നു. അത് എവിടെ ഒരു ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കും. അല്ലാതെ വെറുതെ അങ്ങ് അർത്ഥത്തെ തീരുമാനിച്ചാൽ പോലെ ശ്രുതിയിൽ നിന്നാണ് ഇവിടെ ബോധമുണ്ടാകുന്നത്, ഉപദേശത്തിൽ നിന്നാണ് ബോധമുണ്ടാകുന്നത്. അപ്പൊ ഏത് സന്ദർഭത്തിൽ ഉപദേശിച്ചു അവിടെ അടുത്തു വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് എന്നാലേ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റും. ആണ് സാധാരണത്വപി ആത്മശബ്ദത്തിന് ചിത്ത് ജഡം എന്നുള്ള രണ്ടർത്ഥവും കൽപ്പിക്കാമെന്ന് പറയുകയാണെങ്കിലും ആത്മശബ്ദ പ്രകരണം ഉപപദം കിഞ്ചിത് നിശ്ചായക മന്ദരേണ ഉപപദങ്ങൾ അതിന്റെ സമീപത്തിലുള്ള പദങ്ങൾ ആ സന്ദർഭം ഇതിനെല്ലാം കണക്കിലെടുക്കാതെ അന്യതരവൃത്തിത രണ്ടർത്ഥമുണ്ടെന്ന് പറയാൻ നിർദ്ധാരയിതും നശക്കുതി എന്ന് നിശ്ചയിക്കാൻ കഴിയത്തില്ല. രണ്ടും അർത്ഥമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആത്മശബ്ദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സന്ദർഭം നോക്കണം. എന്നുവെച്ചാൽ അത്ര അചേതനസ്യ നിശ്ചായകം കിഞ്ചിത് കാരണമസ്തി. ഇവിടെ അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി എന്ന് പറഞ്ഞിടത്ത് നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി അനുപ്രവേശം ചെയ്യുന്ന അത് ജഡമല്ല, മറിച്ച് ജഡത്തിലേക്കാണ്, ജഡത്തിനോടാണ് ആ താതാത്മ്യം വരുന്നത്. നാമരൂപങ്ങളോടുള്ള ആ താതാത്മ്യം തന്നെയാണ് അനുപ്രവേശം എന്ന് പറയുന്നത്. ശരീരത്തിൽ ജീവന്റെ അനുപ്രവേശം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം എന്ന് പറയുന്ന ഒരു ഒരു വീട് പോലെയുള്ള ഒരു സാധനവും അതിൻ്റെ അകത്ത് പക്ഷിയെപ്പോലെ ജീവൻ കടന്നു വരികയും ചെയ്യുകയല്ല. അങ്ങനെയല്ല, ഭാഷകളൊക്കെ ഉപയോഗിച്ചാലും അതൊന്നുമല്ല. അവിടെ അത് വിശദമായി ചർച്ച ചെയ്തു. പിന്നെന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തിലേക്ക് ബോധത്തിന്റെ താതാത്മ്യം വരിക, അതാണ് അനുപ്രവേശം. അതെങ്ങനെ? ഈ ബോധ താതാത്മ്യം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും എവിടെയാണത്? സുഷുപ്തി എടുക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വേറെ സ്ഥാനമില്ല. അവിടെ ഈ സ്ഥൂല ശരീരത്തോട് താതാത്മ്യം ഉണ്ടായില്ല. എങ്ങനെയാ താതാത്മ്യം അനുഭവപ്പെടുന്നത്? അഹം, ഞാൻ, ഇങ്ങനെയുള്ളൊരു താതാത്മ്യം ഇവിടെ ഉണ്ടായില്ല. അവിടെ കേവലമായ അപരോക്ഷമായ ബോധമായി പ്രകാശിച്ചിരുന്നു. ജാഗ്രതയിലേക്ക് വന്നപ്പോഴും അവിടെ അഹംബുദ്ധിയുണ്ട്. അതാണ് താതാത്മ്യം. ഇതിനാണ് അനുപ്രവേശം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണ് സൃഷ്ടി സംഭവിക്കുന്നത്? ഇവിടെ അനുപ്രവേശം വന്നു. വന്നുകഴിഞ്ഞ് ഇവിടെ ജീവന്റെ തുടർന്നുള്ള പ്രവൃത്തിയെല്ലാം സൃഷ്ടിയാണ്. കണ്ണുകൊണ്ട് കാണുന്നത് സൃഷ്ടിയാണ്, ചെവി കൊണ്ട് കേൾക്കുന്ന സൃഷ്ടിയാണ്. അവിടെയെല്ലാം എന്താണ്? നാമരൂപങ്ങളെ പ്രകടമാക്കുകയോ ചെയ്യുന്നു. ആ താതാത്മ്യം വന്നിട്ടാണ് പറയുന്നത്, ഇത് ശബ്ദമാണ്, ഇത് സ്പർശമാണ്, രൂപമാണ്, രസമാണ്, ഗന്ധമാണ്, അതിനെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ, കായികം, വാചികം, മാനസികമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്താണ്? പ്രപഞ്ചത്തെ പ്രകടമാക്കുകയാണ്. എന്താണ് പ്രപഞ്ചം? നാമരൂപങ്ങൾ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് അനുപ്രവേശം. അപ്പോ അനുപ്രവേശം ഇവിടെ സംഭവിച്ചു ഈ ശരീരത്തിൽ. ആർക്കാണ് സംഭവിച്ചത്? ചേതൻ തദൈക്ഷത. ആരാണോ സങ്കല്പിച്ചത്? അവന്. ഇത് എങ്ങനെയാണോ ഇവിടെ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഇതെല്ലാം എന്റെ കാര്യമായി പറയും. എന്റെ ജാഗ്രത, എന്റെ ശരീരം, എന്റെ സുഷുപ്തി, അങ്ങനെയല്ല. ഈ പ്രപഞ്ചം നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ജാഗ്രതയിൽപ്പെട്ടിരിക്കുകയാണ്. ആ ജാഗ്രതയിലാണ്, ആ ജാഗ്രത തന്നെയാണ് സൃഷ്ടി. ആ ജാഗ്രത വിശേഷിച്ച് സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. ആ ജാഗ്രതയിൽ തന്നെയാണ്, ആ ജാഗ്രതത്തിന് തന്നെയാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. എനിക്ക് ചിന്തിക്കുമ്പോൾ എന്റെ ശരീര പരിച്ഛിന്നമായ ഈ ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതെന്റെ ന്യൂനതയാണ്. അപ്പോ അത് എന്റെ സ്വകാര്യതയല്ല സൃഷ്ടി എന്ന് പറയുന്നത്. അത് ഈ സമഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞു, എന്താണ്? അഗ്നിയെ, ജലത്തെ, പൃഥ്വിയെ എല്ലാം പ്രകടമാക്കി അതിലേക്ക് താതാന്യപ്പെട്ട് വീണ്ടും സൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ആ താതാത്മ്യം എന്ന് പറയുന്നത് ബോധമാണ്. അത് അചേതനിൽ എങ്ങനെ സംഭവിക്കും? സങ്കല്പം എന്ന് പറയുന്നത് ബോധമാണ്, അത് ചേതനധർമ്മമാണ്. തദാത്മ്യം ബോധമാണ്, ചേതനധർമ്മമാണ് എന്നുവെച്ചാൽ അചേതനസ്യ അചേതനാണത്, ജഡമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ള നിശ്ചയിക്കുന്നതിന് കിഞ്ചിത് കാരണമസ്യ ഒരു ഒരു തരത്തിലും അത് ജഡത്തിൽ കൊണ്ട് ഇതിനെ എത്തിക്കാനൊക്കത്തില്ല. ചേതനന് തുടങ്ങി ചേതനന് തന്നെ അവസാനിക്കുന്നു. ഇതെല്ലാം ചൈതന്യത്തിന്റെ ബോധത്തിന്റെ കളിയാണ്, അല്ലാതെ ജഡം എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെ ചേതനായിരുന്ന് ചിന്തിക്കുന്നവന് സ്വയം താൻ ജഡമെന്നങ്ങനെ കരുതാൻ പറ്റും? ജഡം തനിക്ക് വിഷയമായി നിൽക്കുമ്പോൾ ജഡത്തിന് താൻ സാക്ഷിയായിരിക്കെ അതെങ്ങനെ സാധിക്കും? സാധിക്കില്ല എന്നർത്ഥം. പ്രകൃതം തു സത് ഈക്ഷത്ര സന്നിഹിത ചേതന ചേതകേതു. ഇവിടെയാണെങ്കിലോ എവിടെ ഛാന്തോക്യത്തിൽ സദേവ സ്വാമി ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ആ സ്ഥാനമാണ് പ്രകൃതം സന്ദർഭം. അവിടെ ആരാണ് വീക്ഷിതാവായിരിക്കുന്ന സത്ത്? ഏതൊരു സത്താണോ സത് ഏവ എന്ന് പറഞ്ഞ് അഗ്രയെ സൃഷ്ടിക്കുന്നു മുമ്പ് കേവലം സത്ത് മാത്രമായിരുന്നത് സുഷുപ്തിയിലെ പോലെ. അവിടെയാണ് സങ്കല്പം ഉണ്ടായത്. ആ സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ആ സത്തിന്റെ ചൈതന്യമാണ്. സത്ത് സ്വയം ചൈതന്യമായതുകൊണ്ട് സത്ത് കേവലം ബോധമായതുകൊണ്ട് സത്തിൽ വന്ന സങ്കല്പം അതാണ് ഈക്ഷണം. അപ്പൊ ഈക്ഷിതാവാരാണ് ആ സത്താണ്. അവിടെ ആര് ആരോട് ഉപദേശിക്കുന്നു? പിതാവ് പുത്രനോട് ഉപദേശിക്കുന്നു. അവിടെ ആരെയാണ് ഈക്ഷിതാവായി ചൂണ്ടിക്കാണിക്കുന്നത്? തന്റെ മുമ്പിലിരിക്കുന്ന പുത്രനെ തന്നെ. ആ പുത്ര രൂപത്തിലിരിക്കുന്ന ചേതനന്റെ വീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ തനിക്ക് അജ്ഞേയമായിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ പൂർവ്വകാലം, ആ പൂർവ്വകാലത്തിൽ ഏതോ ഒരു ചൈതന്യം ഇരുന്ന് സങ്കല്പിച്ചു അങ്ങനെ സൃഷ്ടിയുണ്ടാക്കി അങ്ങനെ പുരാണ കഥ പറയുകയല്ല. നമ്മളിത് സന്നിഹിത ചേതന ചേതകേതു. ഇവിടെ ചേതകേതു എന്നുള്ള നാമം കൊണ്ട് വിളിക്കുന്ന ആ ചേതനന്റെ ഈക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്, ആ ചേതനന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതവിടെ നിന്ന് മനസ്സിലാക്കി തുടങ്ങണം. അത് എന്താണ്? ശരീര പരിച്ഛിന്നമായി ധരിക്കരുതെന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ ചേതനൻ എന്ന് പറയുന്നത് ജഗത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന പരമാർത്ഥ വസ്തുവാണ്. അവിടെ സംഭവിച്ച ആ ഈക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. സന്നിഹിതമായി തന്റെ മുമ്പിലിരിക്കുന്ന ചേതനൻ ഈക്ഷണകർത്താവായി പറയുന്നത് ചേതകേതു തന്നെയാണ് എന്നർത്ഥം. അല്ല, നമ്മൾ സങ്കല്പിച്ചു പോയി ബ്രഹ്മാണ്ടത്തിന്റെ മുമ്പിലുള്ള ഒരു സൃഷ്ടി, അങ്ങനെയൊന്ന് സങ്കല്പിച്ച് കാടുകയറേണ്ട കാര്യമില്ല, നേരിട്ട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞതാണ് തത് തോമസേ, ഞാനീ പറയുന്നതെല്ലാം നിന്നെ കുറിച്ചാണ് എന്നാ പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് സന്നിഹിത ചേതന ചേതകേതു, ചേതഹേതുവാണ് ഇവിടത്തെ ചേതനൻ. നമ്മൾ വിശദീകരിച്ചാണ് ഛന്ദോഗ്യത്തില് വീണ്ടും വിശദീകരിക്കുന്നു. ഇവിടെ ഇത് മുമ്പ് വിശദീകരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയാണ്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ സമയം കളയുന്നത്? എന്നൊന്നും ആരും ചിന്തിച്ചു കളയരുത്. എപ്പോഴും ഇതെല്ലാവരും വിശദീകരിക്കുന്നത്, ഇതിന് വിശദീകരിച്ചിട്ടുള്ള എല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ വലിയ പ്രാമാണികന്മാരായ ആചാര്യന്മാരെല്ലാവരും പറയുന്ന എന്താണോ, പത്മപാദാചാര്യരായാലും ശരി മഹമ്മദീകാരനായാലും ശരി, എല്ലാവരും പറയുന്നത് മമബോധ വിശുദ്ധയെ, എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ വിശദീകരിക്കുന്നു എന്നാണ്. അപ്പൊ വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്ന ആളിന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കേട്ടവരുടെ ബോധമൊക്കെ വിശുദ്ധമായി പോയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നേരത്തെ വിശുദ്ധമായി പോയി. പറയുന്നവരുടെ ബോധം വിശുദ്ധമാകുന്നില്ല. ആ തകരാറ് കൊണ്ടാണ് വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത്. ബോധം വിശുദ്ധമായവര് ഭാഗ്യവാന്മാര്. അവർക്കിതൊക്കെ അധികപ്പെട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ പറയുന്നവരുടെ ബോധം വിശുദ്ധമാകണ്ടേ? അതിനെന്ത് ചെയ്യും? വിശദീകരിക്കാൻ വേറെന്താ ചെയ്യുന്നു? അതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദീകരണം നീണ്ടു നീണ്ടു പോകുന്നു. പറയുന്നത് നഹി ചേതനസ്യ ചേതകേതോഹു അചേതന ആത്മാ സംഭവദീത്യഭൂചാമ. ഭാഷകാരനും പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നു. അല്ല, പുതിയ കാര്യമല്ല പറയുന്നത്. പുതിയൊരു കാര്യം പറയാനില്ല. അഭോചാമ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇക്കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തന്നെയാണല്ലോ, മറന്നിട്ട് പറയുന്നതല്ല. ബോധമില്ലാതിരുന്നു പറയണം, മുമ്പ് പറഞ്ഞൊക്കെ മറന്നുപോയോ? അങ്ങനെയല്ല ഭാഷകാരൻ പറയുന്നു, എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും പറയേണ്ടി വരുന്നു. അതിന് തകരാറ് ഇതാണ്. എല്ലാ ആചാര്യന്മാരും ആവർത്തിച്ച് ആവർത്തിച്ച് വിശദീകരിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. അവർക്കെല്ലാം അവരുടെ ബോധം വിശദമാകണമെന്നുണ്ട്. ബോധവൈശദ്ധ്യം അതിനു വേണ്ടിയിട്ടാണ്. ചിലർക്ക് അങ്ങനെയല്ല, ഒറ്റത്തവണ തത്വമസി എന്ന് കേട്ടാൽ മതി, ഉടൻ വിശദമാവും. ഒരു ഒരു വാരം ഏകവാര ശ്രവണം, അങ്ങനെ വിശദമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെൻഡ് ഓഫ് കൊടുക്കുക. പോട്ടെ, വിശദമായില്ലെങ്കിൽ ഇരിക്കട്ടെ. പക്ഷെ ഭാഷകാരൻ പറയുന്ന എന്താണ്? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്, വീണ്ടും വിശദമാകുന്നു. അതാണ് ഈ ത്യാവുവച്ചാമ സ്വന്തം കാര്യം പറയണം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ചേതന ശിശേതേതുഹു അചേതനാത്മാ സംഭവതി പറഞ്ഞ കാര്യം തന്നെയാണ്. ശേതകേതുവിന്റെ കാര്യവും ചേതനനായ ശേതകേതു എന്താണോ, ജഡമല്ല. ചേതനസി ശേതകേതോഹു ആത്മാ അസ്വരൂപം ഒരിക്കലും ജഡമല്ല, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം മുമ്പ് വളരെ അബോചാമ വിശദീകരിച്ചതാണ്. വീണ്ടും അത് തന്നെ വിശദീകരിക്കുന്നു. ഈ സന്ദർഭത്തിൽ മുഴുവൻ അത് തന്നെ വിശദീകരിക്കുന്നു. ആത്മാ ചേതനനാണ്, തസ്മാ ചേതന വിഷയ ഈ ആത്മശബ്ദ നിശ്ചയിച്ചത്. ഇതുകൊണ്ട് ആത്മാ എന്ന് പറഞ്ഞ തത്വമസി ചേതകേതോ എന്ന് പറയുന്നിടത്ത് ത്വം എന്ന് പറയുന്നത്, അനേന ആത്മന എന്നുള്ളിടത്ത് ആത്മശബ്ദം കൊണ്ട് പറയുന്നത്, അത് ചേതനൻ തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് ഉപദേശിക്കുന്നത് സംഖ്യന്മാരെയാണ്. അവർ പുരുഷൻ ചേതനാണെന്ന് പറയുകയും ആരാണ് ആ പുരുഷൻ, ആരാണ് ആ ചേതനൻ എന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് സംശയമാണ്, അത് ജഡമായ പ്രകൃതിയാണോ പ്രധാനമാണോ? അവിടെ വ്യക്തമാക്കുകയാണ്, വിശദീകരിക്കണല്ല. ചേതനൻ തന്നെയാണ് നിന്റെ സ്വരൂപം, നിനക്ക് വിഷയമായിരിക്കുന്നതാണ് പ്രധാനമായിരിക്കുന്നത്, അത് ജഡമായിരിക്കുന്നു. അതുകൊണ്ട് ചേതന വിഷയ എന്ന് വെച്ചാൽ ചേതന അർത്ഥത്തിലാണ് ആത്മശബ്ദ ഇവിടെ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അനേന ജീവേന ആത്മന തത്വമസി ത്വം ഇവിടെയെല്ലാം ഇത് നിശ്ചയത. ചേതനം എന്ന് വെച്ചാൽ ബോധം, അറിവ്. വേറെ അർത്ഥമൊന്നുമില്ല. സംസ്കൃതത്തിൽ ചേതന ചൈതന്യം എന്ന് പറയും, മലയാളത്തിൽ അറിവെന്ന് പറയും. അറിവ് തന്നെയാണ് ആത്മാവ്, നിന്റെ സ്വരൂപം അറിവ് തന്നെയാണ്. അറിവെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയില്ല, അതിന് നമ്മൾ വില കൽപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് ചിത്ത് എന്നൊക്കെ പറയുന്നത്. കുറച്ചുകൂടെ കടുപ്പം ഉണ്ടാവും വാക്കിന്. എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപരോക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ആൾക്കാർക്കൊരു ബഹുമാനം തോന്നും. അല്ലെങ്കിൽ ആത്മാവിനോട് അറിവെന്ന് പറഞ്ഞാൽ ആത്മാവിനോട് ബഹുമാനം തോന്നത്തില്ല, ആത്മാവിനോടുള്ള ബഹുമാനവും നഷ്ടപ്പെടും. ഇവിടെ പറയുന്നു ചൈതന്യം മറവ്, അതാണ് ആത്മാവ്. എന്നാലും പഴയ പ്രശ്നം അവശേഷിക്കുന്നുണ്ട്, സംശയം മാറുന്നില്ല. എന്തുകൊണ്ട് ആത്മശബ്ദം ജഡമെന്നും ചേതനമെന്നും രണ്ട് അർത്ഥത്തിൽ പ്രയോഗിച്ചുകൂടാ? ജ്യോതിശബ്ദം പ്രയോഗിക്കുന്നുണ്ടല്ലോ. അത് പറയുന്നത് ജ്യോതിശബ്ദോപി ലൗകികേന പ്രയോഗേണ ജ്വലനെ ഏവരൂഢോ അർത്ഥവാദ കല്പിതേ തുജ്വലന സാദൃശ്യേന കൃതോ പ്രവൃത്ത ഇത്യധിഷ്ഠാന്ത. ഇത് വേദമീമാംസയാണ്, വേദത്തെക്കുറിച്ചുള്ള വിചാരമാണ്, വേദാധിഷ്ഠിതമായ വിചാരമാണ്. വേദത്തെ വിട്ടിട്ടൊരു അദ്വൈതം ഇവിടെ ഇല്ല. ഇന്ന ആര് പറഞ്ഞിരിക്കുന്നു, ഇന്ന ആള് പറഞ്ഞെന്ന് പറഞ്ഞ ഇവിടെ അംഗീകാരമില്ല. ഭാഷകാരനാണ് അപൂർവം ചില സ്ഥലങ്ങളിൽ പറയും, ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രമാണമായി സ്വീകരിക്കത്തില്ല, അത് പ്രമാ ഉത്പാദകമായിട്ട് അതിനെയൊന്നും അംഗീകരിക്കത്തില്ല. പരമാർത്ഥ ബോധത്തിന് വേദത്തെ തന്നെ ആശ്രയിക്കണമെന്നാണ്. നിർബന്ധമുള്ള ആളാണ്. അപ്പൊ അതിനെ ആശ്രയിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പദാർത്ഥ ബോധം, വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വാക്യാർത്ഥ ബോധം, അതിലെന്തെങ്കിലും ഭ്രമം പറ്റിയിട്ടുണ്ടോ? അതും പരിശോധിക്കേണ്ടി വരും. ശബ്ദമല്ല ഈ ബോധത്തെ ഉണ്ടാക്കുന്നു, കേൾക്കുന്ന ശബ്ദമാണ് കേൾവിക്കാരിൽ ഈ ബോധത്തെ ഉണ്ടാക്കും. ആ ബോധത്തെ ബാധിക്കുന്ന ദോഷങ്ങൾ അതിനെ പരിഹരിക്കാൻ പിന്നെ മനനവും. അപ്പോൾ വേദത്തിൽ എങ്ങനെ ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു? ഉദാഹരണം പറയുന്ന ജ്യോതിശബ്ദം വേദത്തിൽ പറയുന്നുണ്ട്, വസന്തേ വസന്തേ ജ്യോതിഷ യജേത. ജ്യോതിഷ്ടോമേ ഇപ്പോൾ ചെയ്യണം, കാലനിർണയമുണ്ട് വേദത്തിൽ യാഗങ്ങൾക്ക്, അത് വസന്തകാലത്ത് ചെയ്യണം. അപ്പോൾ ജ്യോതിഷ്ഠോമത്തിന്റെ കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദവാക്യാണ് വസന്തേ വസന്തേ ജ്യോതിഷ യജേത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ജ്യോതി എന്ന് പറയുന്ന ശബ്ദം അഗ്നി എന്ന അർത്ഥം ജ്യോതി ശബ്ദത്തിൽ. പക്ഷെ അവിടെ ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിഷ്ഠോമ യാഗം എന്നാണ്. അപ്പോൾ ജ്യോതി എന്ന് പറയുന്ന ശബ്ദത്തിന് അഗ്നി എന്നുള്ള അർത്ഥമുണ്ട്, മുഖ്യമാണ്. യാഗം എന്നുള്ള അർത്ഥവും ആത്മശബ്ദത്തിന് ചേതനൻ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ചൈതന്യം എന്നുള്ള അർത്ഥം വരാം, ജഡമൊന്നും വരാം. പറയുന്നു അവിടെ ജ്യോതിശബ്ദത്തിന് യാഗം എന്നുള്ള അർത്ഥം വന്ന് മുഖ്യ അർത്ഥമല്ല, ഗുണമായിട്ടാണ്. ജ്യോതിഹി സ്തോമ അസ്യ. സ്തോമങ്ങളെന്ന് പറയുന്ന ഇവർക്ക് മന്ത്രങ്ങളാണ്, കുറേയധികം മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളെ ആണ് ജ്യോതിസ് എന്ന് പറയുന്നത്. ആ മന്ത്രങ്ങളെന്ന് പറയുന്നത് ജ്യോതിഷ്ഠോമത്തിൽ അതിൻ്റെ ഫലത്തെ വെളിപ്പെടുത്തുന്ന മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളെ, സ്തോമ മന്ത്രങ്ങളെ പറയുകയാണ് അത് അഗ്നിയാണ്. എന്തുകൊണ്ട്? അഗ്നി എങ്ങനെയാണോ അന്ധകാരത്തിൽ ഇരുട്ടിനെ നശിപ്പിച്ചിട്ട് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന, അതുപോലെ സ്തോമ മന്ത്രങ്ങൾ ഫലത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് സ്തോമ മന്ത്രങ്ങൾ എന്ന് പറയുന്ന അഗ്നിയല്ല, എന്നാലും അഗ്നി സാദൃശ്യം കൊണ്ട് സ്തോമ മന്ത്രങ്ങൾക്ക് അഗ്നി എന്ന് പേര് വന്നു. എന്നിട്ട് അത് തന്നെ യാഗത്തിനും വന്നു. എന്തുകൊണ്ട്? അഗ്നിഹി സ്തോമ യസ്യ. ഏതൊരു യാഗത്തിലാണോ സ്തോമങ്ങൾ, സ്തോമ മന്ത്രങ്ങൾ അഗ്നിയെപ്പോലെ ഫലത്തെ പ്രകാശിപ്പിക്കുന്നത്, ആ യാഗം ജ്യോതിസാണ്. അഗ്നി എന്ന് വെച്ചാൽ ജ്യോതിസ്, ജ്യോതിഹി സ്തോമ അസ്യ. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? അർത്ഥവാദമാണത്. സ്തോമം അഗ്നിയെ പോലെ ഫലത്തെ പ്രകാശിപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നതിനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നു. മന്ത്രത്തെയും മന്ത്രത്തിലൂടെ യാഗത്തിനെയും സ്തുതിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അർത്ഥവാദത്തിലൂടെ ഗൗണമായി കിട്ടുന്ന ഒരർത്ഥമാണ് ജ്യോതിഷ്ഠോമ എന്നുള്ള അർത്ഥം ജ്യോതിശബ്ദത്തിന്. അതുകൊണ്ടാണ് വസന്തേ വസന്തേ ജ്യോതിഷ യജേത എന്നെടുത്ത് ജ്യോതിശബ്ദത്തിന് ജ്യോതിഷ്ഠോമ യാഗം എന്നുള്ള അർത്ഥം കിട്ടിയത്. അത് അർത്ഥവാദ സിദ്ധമാണ്, ഗൗണമാണ്. അതിവിടെ ആത്മാ തത്വമസി എന്ന് പറയുന്നത് കൊണ്ടുവരരുത്. ഇവിടെ എന്തുകൊണ്ട്? തന്റെ മുമ്പിലിരിക്കുന്ന ചേതനനെ അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ട് ഉപദേശിക്കുന്നു. ആത്മാ തത്വമസി ചേതഗേതോ. ഇവിടെ ഗൗണാർത്ഥമല്ല, മുഖ്യമായി പറയുകയാണ്. അത് ചേതനൻ തന്നെയാണ് അവിടെ ആത്മാവായിരിക്കുന്നത്. അവിടെ രണ്ടർത്ഥം സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ ആത്മശബ്ദം അർത്ഥവാദ കൽപ്പിതമായ ഗുണാർത്ഥം ആത്മാവിനെടുക്കാൻ സാധ്യമല്ല. ആത്മാവ് ചേതനം തന്നെയാണ്. നിസ്സാരമായ കാര്യം നോക്കുന്നു, നിസ്സാരമല്ല. എന്തുകൊണ്ട്? ഈ ആത്മാ എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഈ ബോധം എന്നെല്ലാം പറയുന്ന എന്താണ്? ഈ ജഡമായിരിക്കുന്ന മനസ്സിന്റെ ബുദ്ധിയുടെ ബ്രെയിനിന്റെ ഒക്കെ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ഭൗതികവാദം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിന്റെ സമാധാനമാണ് പറയുന്നത്. ഇവിടെ ഉപദേശിക്കുന്ന ആൾ ഉപദേഷ്ടാവ് വക്താവ് ശ്രോതാവിനെ അഭിമുഖീകരിച്ച് പറയുമ്പോൾ ആത്മാ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ഒരേ ഒരു അർത്ഥത്തിലാണ്. അത് മുഖ്യമായ അർത്ഥത്തിൽ. എന്താണ്? ഏതൊന്നിനെയാണോ സത്തെന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത്, തുടർന്ന് ഏതൊരു ഏതൊന്നിനെയാണോ തത്തെന്നുള്ള ശബ്ദം കൊണ്ട് ആവർത്തിക്കുന്നത്, ഏതൊരു തത്വത്തെയാണോ ത്വം എന്ന് അഭിമുഖമായി നിർദ്ദേശിക്കുന്നത്, അത് ചേതനനാണ്. അതിനാണ് വീണ്ടും വരുന്ന ഉദാഹരണങ്ങളും ചർച്ചകളുമെല്ലാം. അത് സത്താണ്, പരമാർത്ഥമാണ്. തസ്സത്ത് എന്നല്ലേ പറയുന്നു. അപ്പോ ഈ ജഡമായിരിക്കുന്ന ശരീരത്തിന് എന്നങ്ങനെ പറയാൻ പറ്റുമോ? അതിനെങ്ങനെ സത്തെന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് ഇഹ ആത്മശബ്ദ, ഇവിടെ ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ചാന്തോക്യത്തിൽ. അത് നിശ്ചയതേ, അത് പുരുഷനെ തന്നെയാണ് പറയുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവും, സംഖ്യനും മനസ്സിലാവും. ജ്യോതിശബ്ദോവി ലൗകികേന പ്രയോഗേണ ജ്വലന ഏവരൂഢോ അർത്ഥവാദ കൽപ്പിതേതു ജ്വലന സാദൃശ്യേന കൃതോ പ്രവൃത്തി അധിഷ്ഠാന്ത. ഇവിടെ നിങ്ങൾ വേദത്തിലെ ജ്യോതിശബ്ദത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് നിർണയത്തിലെത്തിയിട്ടുണ്ട്. അവിടെ എന്താണ്? ജ്യോതിഷ യജേതാന്നിട്ട് ജ്യോതിശബ്ദം ലൗകികേന പ്രയോഗേന ജ്വലനേയവരൂഢ. ശരിയാണ്, ലോകത്തിൽ ജ്യോതിശബ്ദത്തിന് അഗ്നി എന്ന് തന്നെയാണ് അർത്ഥം, രൂഢാർത്ഥമാണ്. അർത്ഥവാദ കൽപ്പിതേതു വേദത്തിലാണെങ്കിലോ അർത്ഥവാദം കൊണ്ട് അതിനെ സ്തുതിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ ജ്വലന സാദൃശ്യന കൃതവും, ജ്വലനം എന്ന് വെച്ചാൽ അഗ്നി, അതിന് സാദൃശ്യമുള്ള കർത്തവ് യാഗത്തിൽ അത് ഉപയോഗിച്ചു. എന്തുകൊണ്ട്? അവിടെ ജ്യോതിഷ്ഠോമം എന്ന് പറയുന്നിടത്ത് ആ സ്തോമ മന്ത്രങ്ങൾ ഫലത്തെ പ്രകാശിപ്പിക്കുന്നു അഗ്നിയെപ്പോലെ എന്ന രീതിയിൽ അതിനെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയുള്ള ജ്യോതിസ്സായിരിക്കുന്ന സ്തോമങ്ങൾ ഏതൊരു യാഗത്തിലാണോ ഉപയോഗിക്കുന്നത് ആ യാഗം ജ്യോതിസ്തോമം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ആ യാഗത്തെ പരാമർശിക്കുന്നതിന് വേണ്ടി ജ്യോതി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. അത് ഗുണമായ പ്രയോഗമാണ്, മുഖ്യമായ പ്രയോഗമല്ല. അത് നേരത്തെ പറഞ്ഞു. എന്താണ്? അനേകാർത്ഥ അന്യായത്വ, ഒരു പദത്തിന് ഒരു സന്ദർഭത്തിൽ ഒരു പ്രകരണത്തിൽ പല അർത്ഥത്തെ കൽപ്പിക്കുന്നത് ശരിയല്ല. കൽപ്പിക്കാം, പക്ഷെ ഒന്നിനെ മുഖ്യമായി എടുക്കണം, ബാക്കിയുള്ള അർത്ഥങ്ങളെല്ലാം ഗൌണമാണെന്നെടുക്കണം. അത് സ്വീകരിക്കാം. ജ്യോതിഷോമത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ജ്യോതിശബ്ദം മുഖ്യമായ ലോകത്തിൽ അഗ്നി എന്നാണ്, പക്ഷെ അവിടെ ഗൌണമായി യാഗത്തിൽ ഉപയോഗിച്ചു അർത്ഥവാദത്തിലൂടെ. ഇങ്ങനെയൊക്കെയാണ് വേദത്തിന്റെ അർത്ഥത്തെ തീരുമാനിക്കുന്നത്. ഇങ്ങനെയെല്ലാം വേദാർത്ഥങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പരമാർത്ഥ തത്വത്തെയാണ്. അവിടെ വെറുതെ അങ്ങ് പറയുകയാണ്, ശരിക്കും മീമാംസ വിചാരം, ആ വിചാരത്തിന് ശേഷമാണ് പറയുന്നത്. അല്ലാതെ ഒരു ഋഷി പറഞ്ഞു അതുകൊണ്ട് അതാണ് എന്ന് അന്ധമായി അങ്ങനെ സ്വീകരിക്കുകയല്ല. ഋഷി പറഞ്ഞാലും ശരി, ഗുരു പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, പറയുന്നതിന്റെ താല്പര്യത്തെ എത്തിച്ചേരുന്നതിനുള്ള ഒരു വിചാരം ശ്രോതാവിന്റെ അന്ധക്കണത്തിൽ സംഭവിക്കണം, അല്ലെങ്കിൽ വിപരീത ബുദ്ധി സംഭവിക്കും. ഇത് ശബ്ദത്തിലൂടെയാണ് പകർന്നു കൊടുക്കുന്നത്, അതല്ലാതെ ഇതിന് വേറെ വഴിയില്ല. തത്വത്തെ ബോധിക്കണമോ, തത്വന്റെ ഉള്ളിൽ ബോധരൂപത്തിൽ പ്രകാശിക്കണമോ, ശബ്ദമെന്നുള്ള ഒരു വഴിയില്ല, വേറെ വഴിയില്ല. ഉപദേശിച്ചാലേ പറ്റൂ. അപ്പോൾ ഉപദേശത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വിചാരം ആവശ്യമാണെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു, ഈ സൂത്രം പൂർണ്ണമായും വ്യാഖ്യാനിച്ചു. ഇതിനകത്ത് ആത്മശബ്ദം ഗുണമാണോ മുഖ്യമാണോ, മുഖ്യമാണെങ്കിൽ അതെന്താണ്, ഗുണമാണെങ്കിൽ അത് എന്താണ്, നാനാർത്ഥം വരാമോ, വന്നു കഴിഞ്ഞാൽ ഏതർത്ഥത്തെ സ്വീകരിക്കണം, മുഖ്യമായി ഏതിനെ സ്വീകരിക്കണം, ഗുണമായി ഏതിനെ സ്വീകരിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഈ സൂത്രത്തിൽ ചർച്ച ചെയ്തത്. എന്തുകൊണ്ട്? തന്നിഷ്ടസ്യ മോക്ഷോപദേശ. പക്ഷെ പൂർവ്വസൂത്രത്തിൽ എന്താ പറഞ്ഞത്? ഗുണശ്ചേ ആത്മശബ്ദ പറഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം അവിടെയും ചർച്ച ചെയ്യാം. കാരണം അവിടെ എടുത്തു പറയുന്നുണ്ട് ഗുണശ്ചേ. ഈ വിഷയങ്ങളെല്ലാം തന്നെ, കാരണം ഇവിടെ ഗുണം ഏത് മുഖ്യമാണ് എങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഒടുവിൽ അവിടെ സാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേതനാണെന്നാണ് ഇവിടെ വ്യക്തമാക്കിയത്. പക്ഷെ പൂർവ്വസൂത്രത്തിൽ ഗൌണം എന്ന് എടുത്തു തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ അവിടെ ചർച്ച ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ഭാഷകാരൻ പറയുന്നു, എനിക്കങ്ങനെ യാതൊരു നിർബന്ധവുമില്ല, ഇതിനകത്ത് യാതൊരു ദുർവാശിയുമില്ല. കേൾക്കുന്നവർക്ക് തോന്നുന്നു എന്തോ ഒരു ദുർവാശി കൊണ്ടാണ് ഈ ബഹളം പറയുന്നത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പൂർവ്വസൂത്രത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളുക. ഈ സൂത്രം ഇവിടെ പറഞ്ഞ അർത്ഥം മാത്രം എടുത്താൽ മതി. എന്താണ് തന്നിഷ്ഠസ്യ മോക്ഷോപദേശ? ആത്മനിഷ്ഠന് മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആത്മാ എന്ന് പറയുന്നത് പരമാർത്ഥ വസ്തുവാണ്, സച്ചിദാനന്ദമാണ്. ഈ ഒരർത്ഥം സ്വീകരിച്ചാൽ മതി, അതിനും വിരോധമില്ല. ഈ ഒരർത്ഥത്തിൽ തന്നെ ഈ സൂത്രത്തിന് പൂർണ്ണതയുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം പൂർവ്വത്തിൽ ചർച്ച ചെയ്താലും മതി. അതിനടുത്ത് ഭാഷകാരൻ പറയുന്ന, അഥവാ പൂർവ്വസൂത്രേവ ആത്മശബ്ദം നിരസ്ത സമസ്ത ഗുണത്വ സാധാരണത്വ സംഗതയാ വ്യാഖ്യായ. പൂർവ്വസൂത്രത്തിൽ തന്നെ ഈ ഗുണത്വം സാധാരണത്വം തുടങ്ങി ഈ സൂത്രത്തിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പൂർവ്വസൂത്രത്തിൽ തന്നെ വ്യാഖ്യാനിക്കണം. ആ സൂത്രത്തെ വ്യാഖ്യാന രൂപത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്തിട്ട് തത് സ്വതന്ത്രേവ, ഇവിടെ സ്വതന്ത്രമായിട്ട് എന്താണ് തന്നിഷ്ടസ്യ മോക്ഷോപദേശ പ്രധാന കാരണ നിരാകരണ ഹേതു വ്യാഖ്യയ. പ്രധാനമാണ് കാരണം എന്നുള്ളതിന് നിരാകരിക്കത്തക്ക രീതിയിൽ തന്നിഷ്ഠനും മോക്ഷം എന്നുള്ള അർത്ഥവും കിടത്താൽ മതി. പക്ഷേ അത് മറ്റു കാര്യങ്ങളിലൂടെ, കാരണം പൂർവ്വസൂത്രവും ഈ സൂത്രവുമായിട്ടുള്ള ബന്ധത്തെ കണക്കിലെടുത്തുകൊണ്ട് ഗുണശ്ചെയ്യുന്ന ആത്മശബ്ദാതെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് തന്നിഷ്ഠസ്യ മോക്ഷോപദേശാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടിനും കൂടെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൽ ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഇതിലും ചർച്ച ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാരണം പറയുന്നത് എനിക്കതിന് യാതൊരു നിർബന്ധമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം, ഇത് എന്റെ താല്പര്യം, ഇത്രമാത്രം എടുത്താൽ മതി എന്നാണ് ആത്മനിഷ്ഠന് മോക്ഷം. അപ്പൊ ആ ആത്മാന്ന് പറയുന്നത് ജഡമല്ല, ജഡനിഷ്ഠന് അങ്ങനെ മോക്ഷം ഉണ്ടാകും. അപ്പൊ ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമാണോ സങ്കല്പിച്ചത്, ആത്മാവാണോ സങ്കല്പിച്ചത്, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പരിഹരിക്കാനുള്ള ശ്രമം മാത്രമല്ല, മറിച്ച് എന്താണ് പരമാർത്ഥതത്വം, എന്താണ് ആത്മതത്വം എന്നുള്ളത് ആ വിവാദത്തിന്റെ ഇടയിൽ കൂടി വെളിപ്പെടുത്തുക എന്നുള്ളതാണ് മുഖ്യമായ താല്പര്യം. പൂർവപക്ഷ നിരാകരണമല്ല താല്പര്യം എന്ന് ചുരുക്കും ഒരിടത്തും, ശാസ്ത്രത്തിൽ ഒരിടത്തും മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൂർവപക്ഷ നിരാകരണമല്ല താല്പര്യം, മറിച്ചോ തത്വത്തെ വെളിപ്പെടുത്തുക എന്നാണ്. തത്വത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഏതൊരു ശ്രോതാവിന്റെ അന്തക്കരണത്തിലാണോ ഈ തത്വം വെളിപ്പെടേണ്ടത്, അവിടെ ഇതിനകം തന്നെ പൂർവപക്ഷങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അതാണ് ഈ തത്വത്തെ മറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മറയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇവിടെ അതിനെ പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ, താല്പര്യം അതിലല്ല. എന്താണ് തത്വം, അത് വെളിപ്പെടുക തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മളിതിനെ സമീപിക്കാനും മനസ്സിലാക്കാനും. അല്ല, ഇത് കുറേ വാദപ്രതിവാദങ്ങളാണ്, അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? ഞാൻ ആഗ്രഹിക്കുന്ന ആത്മനിഷ്ഠനായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോട് കൂടുതൽ വിശദീകരണങ്ങളും ചർച്ചകളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വയം കൃതാർത്ഥനായി കളയരുത്. അനർത്ഥമായ സ്വയം കൃതാർത്ഥതയിൽ എത്തിച്ചേരരുതായാലും അവിടെ വിചാരം ആവശ്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും അവിടെ അതിനെ ഉപസ്മരിക്കുന്ന തസ്മാത് ചേതനം പ്രധാനം, തസ്മാത് ന അചേതനം പ്രധാനം സശബ്ദവാച്യം. അതുകൊണ്ട് ജഡം അതല്ല സത്ത് എന്ന് പറയുമ്പോൾ ആ സാഖ്യൻ പറയുന്നതിനെ നിരാകരിക്കുകയും തത്വത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. സർവസത്താണെന്ന് പറയുന്ന അദ്വൈതി പിന്നെ എങ്ങനെയാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അത് തന്നെയാണ്. പക്ഷേ സർവസത്താണെന്ന് അംഗീകരിക്കാത്തവനോട് പറയുമ്പോൾ ഈ ഭാഷയിൽ പറയേണ്ടി വരും. എന്താണ് നീ പറയുന്ന അചാതനമായ വസ്തു പ്രധാനം അതല്ല സത് ആത്മാ. പുരുഷൻ വേറെ തന്നെയാണ്, അത് നിനക്ക് പറയാമെന്നുള്ളതാണ്. പക്ഷെ അത് വീക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ തർക്കം വന്നത്. പ്രധാനമാണ് സൃഷ്ടികർത്താവ്, അവിടെയാണ് പരിഹരിക്കുന്നത്. ചേതനനാണ്, ആ ചേതന സാമീപ്യത്തിൽ അത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവും. കുതശ്ചന പ്രധാന ശബ്ദവാച്യം വീണ്ടും തീരുന്നില്ല, ചർച്ച അവസാനിക്കുന്നില്ല, വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, എന്തുകൊണ്ട്, നമ്മളെല്ലാം ജ്ഞാനികളായി. സൂത്രകാരനും ഭാഷ്യകാരനും ജ്ഞാനികളായില്ല, അവർ വീണ്ടും തുടരുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ആ ചർച്ച, മനനം വീണ്ടും ചോദിക്കുന്നു. കുതശ്ചന പ്രധാന സശബ്ദവാച്യം എന്നുകൊണ്ട് ജഡമായിക്കൂടാ പറയുന്നു. ഹേത്വ അവചനാച്ച, ഹേത്വ അവചനാച്ച, യദ്യ അനാത്മൈവ പ്രധാനം സശബ്ദവാച്യം സാത്മാ തത്വമസിഹ ഇതി ഇഹ ഉപദിഷ്ടം സ്യാത് സ തദുപദേശ ശ്രവണാത് അനാത്മന്യതയാ തന്നിഷ്ഠോ മാ ഭൂതി മുഖ്യമാനം ഉപതിദിക്ഷു തസ്യ ഹേത്വം ബ്രൂയാ. സാത്മാ തത്വമസി, ഇതാണ് സന്ദർഭം. ഈ വാക്യത്തെ ആശ്രയിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ വാക്യത്തിൽ നിന്നാണ് ശേതകേതുവിനുള്ളിൽ ബോധം ഉണ്ടാകേണ്ടത്. ഈ വാക്യത്തെ ആശ്രയിച്ച് ഏത് തരത്തിൽ എങ്ങനെ ശേതകേതുവിനുള്ളിൽ ബോധമുണ്ടായി? അത്തരത്തിൽ തന്നെ ആ ശ്രുതിയെ, ശ്രുതി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പരമ്പരയായി ശ്രവിക്കുന്ന ഈ വാക്യങ്ങളെ ശ്രവിക്കുന്നവനും ബോധമുണ്ടാവണം. എങ്ങനെയാണോ ശേതകേതുവിന് അതുണ്ടായത്, അതുപോലെ തന്നെ ബോധം സംഭവിക്കണം. അതുകൊണ്ട് ആ വാക്യത്തെ തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നു. സാത്മാതത്വമസി, ഇവിടെ എന്താ ഉപദേശിച്ചത്? ശരി, ഇവിടെ ഉപദേശിച്ചത് ജഡത്തെയാണ്, അതാത്മാവിനെയാണ്. ഗുരുവിനോട് പറയുന്നു, നീ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജഡായി, ഞാൻ ആത്മാവാണ് എന്നീ പിണ്ഡത്തിൽ അഭിമാനിക്കുന്നത് സ്വാഭാവികമാണ്. ആ പിണ്ഡം തന്നെയാണ് പ്രധാനം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അത് പറഞ്ഞാലും ഇതൊരു വ്യക്തിയല്ലല്ലോ. ഇവിടെ ശ്രോതാവ് എന്ന് പറയുന്നത് എന്താണോ, ഈ അനന്തമായ ജീവന്മാരെല്ലാം ശ്രോതാക്കളാണ്. ആനന്ദ ചൈതന്യത്തിൽ സംഭവിക്കുന്ന ജീവഭാവങ്ങൾക്ക് സമാധാനം പറയുകയാണ്. ആനന്ദ ചൈതന്യത്തിൽ പ്രകടമായിരിക്കുന്ന ഈ ജീവന്മാരുടെ ബോധശൂന്യതയ്ക്ക് സമാധാനമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ സാത്മാതത്വമസി എന്ന് പറയുന്നിടത്ത് ആത്മശബ്ദം കൊണ്ട് പ്രധാനത്തെ ഗ്രഹിക്കാം. ജഡത്തെ ഗ്രഹിച്ചാലോ, ഇത് ആത്മീയ പ്രധാന സശബ്ദവാസി. തന്റെ സ്വരൂപമല്ലാതിരിക്കുന്ന ആത്മാ എന്ന് വെച്ചാൽ സ്വരൂപം എന്ന് പറഞ്ഞു, തന്റെ സ്വരൂപമല്ലാതിരിക്കുന്ന, തന്റെ വിഷയമായിരിക്കുന്ന, അതുകൊണ്ട് അനാത്മാവായിരിക്കുന്ന ഈ ശരീരാദി പ്രപഞ്ചമാണെങ്കിലോ, സബ്ശബ്ദത്തിന്റെ അർത്ഥം ഇതിഹോപദിഷ്ട സ്യാദ്, അങ്ങനെയാണ് ഉപദേശിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചിന്? സ തദുപദേശ ശ്രവണാദ്, കേൾക്കുന്നവന് ഈ ജഡത്തെയാണ് ഉപദേശിച്ചിരുന്നതെങ്കിൽ അവന് എന്ത് സംഭവിക്കും? അനാത്മജ്ഞതയാ, അവൻ അനാത്മജ്ഞനാകും. അവന് ആത്മാ തന്റെ സ്വരൂപം, അവന് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തവരും അതാ സംഭവിക്കാൻ പോകും. മറ്റെന്തിനെയെങ്കിലുമാണ് ഉപദേശിക്കുന്നതെങ്കിൽ, എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ കുറിച്ചാണ് ഒരാൾ എനിക്ക് ഉപദേശിച്ചു തരുന്നതെങ്കിൽ എനിക്കിതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവും. പക്ഷെ തന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാതെ പോകും, എനിക്ക് എന്നെ കുറിച്ചുള്ള ബോധം ഉണ്ടാകാതെ പോകും. ഇപ്പൊ ജഡം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഈ ചിത്തിന് വിഷയമായിരിക്കുന്ന സർവവും. അതിനെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ ആ ശ്രോതാവിന് തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ചൈതന്യത്തെക്കുറിച്ച് എങ്ങനെ ബോധമുണ്ടാകും? ഉണ്ടാകത്തില്ല. എന്തിനാ ബോധം ഉണ്ടാകണം? ആ ബോധത്തിന് പറയുന്നത് തന്നിഷ്ഠ, ആത്മനിഷ്ഠ എന്ന് പറയുന്നതാണ്. അത് അവിചലിതമായിരിക്കുന്ന ബോധം എന്ന് പറയേണ്ടി വരും, അചഞ്ചലമായ ബോധം. ശ്രവണേന അനേന ശ്രവണേന മനനേന വിജ്ഞാതേന, അടുത്ത് വരുന്ന ഭാഗത്ത് പറയും. ആ നിശ്ചയാത്മകമായ ബോധം, ആ ബോധമില്ലെങ്കിൽ ആ ബോധത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപദേശിക്കുന്നത്. തന്നിഷ്ഠ എന്ന് പറയുന്നത് സംഭവിക്കില്ല. തന്നിഷ്ഠ, തസ്മിൻ നിഷ്ഠ, അത് സംഭവിക്കില്ല. ഇത് ഉപദേശിക്കുന്നത് അല്പസമയം കേൾക്കാനും അല്പം വിനോദത്തിനും വേണ്ടി പറയുന്നതല്ല. ഇത് ഉപദേശിക്കുന്നത് തന്നിഷ്ഠതയ്ക്ക് വേണ്ടിയാണ്. ആ തന്നിഷ്ഠ അത് ആഗ്രഹിക്കുന്നവൻ മാത്രമേ ഇത് ശ്രവിക്കേണ്ട കാര്യമുള്ളൂ. ഇത് കേൾക്കുകയും മറ്റെന്തെങ്കിലും പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഇത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി എന്തോ അത് ചെയ്യുക. കാരണം ഇതൻ കേൾക്കുന്നത് കൊണ്ടെന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഫലമായ കൃതകൃത്യത സംഭവിച്ചു. അവനെ സംബന്ധിച്ച് അകൃത്യമായി ഒന്നും തന്നെ ശേഷിക്കത്തില്ല. മറിച്ച് ഇത് കേൾക്കുകയും ഇതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക, മറ്റൊന്നിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവന് കൃത്യങ്ങൾ അവശേഷിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന ചിത്തവിശ്രാന്തി രൂപത്തിലുള്ള നിർവൃതി ഒരിക്കലും അവൻ അനുഭവിക്കാൻ കഴിയത്തില്ല. അതവന്റെ അനുഭവമായി വരത്തില്ല. തനിക്കെന്ന് താൻ കർത്തവ്യ ശേഷം താൻ എന്ന് കാണുന്നു, എനിക്കെന്നത് ചെയ്യാൻ ശേഷിക്കുന്നു, എനിക്കിന്നത് നേടാൻ ശേഷിക്കുന്നു എന്നുള്ള ബോധം ഒരുവന്റെ ഉള്ളിൽ ഏതുവരെ ഇരിക്കുന്നു, അതുവരെ അവന് നിർവാണമില്ല, നിർവൃതിയില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്താണ്? ആ നിർവൃതിക്ക് വേണ്ടിയിട്ടാണ്, കൃതകൃത്യതയ്ക്ക് വേണ്ടിയിട്ട്. അത് സംഭവിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പൊ അതിനെന്ത് വേണം? അതാണ് അവിടെ തന്നിഷ്ഠ, അത് വേണം. പക്ഷെ ആ തന്നിഷ്ഠയ്ക്ക് എന്ത് വേണം? ആത്മജ്ഞത വേണം. മറ്റൊരു ജ്ഞാനം കൊണ്ടും ഉണ്ടാകത്തില്ല. ആത്മബോധം കൂടാതെ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന മറ്റെന്തിനെ അറിഞ്ഞാലും ശരി, സ്ഥൂലമോ സൂക്ഷ്മമോ ആയിട്ടുള്ള ഏതിനെ അറിഞ്ഞാലും ശരി, ഐഹികമോ പാരത്രികവുമായ ഏതിനെ അറിഞ്ഞാലും ശരി, ജീവന്മാരെക്കുറിച്ച് അറിഞ്ഞാലും ശരി, ഇനി അതിന് ഉപരിയായിട്ടുള്ള ദേവന്മാരെക്കുറിച്ചോ ദേവന്മാരെക്കുറിച്ചോ കിരാതന്മാരെക്കുറിച്ചോ ഗന്ധർവന്മാരെക്കുറിച്ചോ എന്തിനെ അറിഞ്ഞാലും ശരി, എല്ലാം നിഷ്പ്രയോജനമാണ്. എന്തുകൊണ്ട്? അനാത്മജ്ഞതയാ, അവൻ തന്നെക്കുറിച്ച് അറിയുന്നില്ല. തന്നിഷ്ഠസിയ, തന്നിഷ്ഠനായിരിക്കുന്നവൻ, ആ ബോധത്തിന്റെ നിശ്ചയത്തിനെത്തിച്ചേർന്നവന് മാത്രമേ ഉള്ളൂ ഇവിടെ നിർവാണം, മുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നിഷ്ഠ എന്നുള്ളതിനാണ് പ്രാർത്ഥന. ഇവിടെ ഉപദേശിക്കുന്ന സ ആത്മാ എന്ന് ഉപദേശിച്ച ആ തത്വബോധത്തിനാണ് ഇവിടെ പ്രാധാന്യം. അനാത്മജ്ഞതയോ തന്നിഷ്ഠോ മാ ഭൂത്, അവൻ അനാത്മജ്ഞനായി തന്നിഷ്ഠനാകാതിരിക്കാൻ പാടില്ല. ഉപദേശത്തിന്റെ താല്പര്യം അതാണ്. സാത്മാ എന്ന് പറയുമ്പോൾ അവൻ കേൾക്കുമ്പോൾ അവൻ അത് തന്നെക്കുറിച്ചാണ് പറയുന്നത്. ജഡമായ പ്രധാനത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ തന്റെ ശരീരത്തെക്കുറിച്ചല്ല, ചേതനായ തന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നവന് നിശ്ചയാത്മകമായ ബോധം പറഞ്ഞു. അത് വന്നില്ലെങ്കിൽ അബോധമില്ലാത്തവനായി അവൻ തന്നിഷ്ഠൻ ആകാതിരിക്കും. ഇതി മുഖ്യമാനം ഉപദേക്ഷോ. ഈ ലോകത്തിൽ ഉപദേശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾ അറിയാനും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മുഖ്യം ആയിരിക്കുന്ന ആത്മാവിനെയാണ് ഉപദേശിക്കുന്നത്. അതാണ് ഗ്രഹിക്കേണ്ടത്. തന്റെ സ്വരൂപത്തെയാണ് ഉപദേശിക്കുന്നത്, ചേതനൻ എന്ന് ഉപദേശിക്കുന്നു. ആ ചേതനെ കുറിച്ചുള്ള ബോധമാണ് ഒരുവന്റെ ഉള്ളിൽ വരേണ്ടത്. പിതാവ് അതാണ് പുത്രനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അവൻ മറിച്ച് ശരീരത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പിതാവ് പറയും, അതല്ല ഞാൻ നിന്നോട് ഉപദേശിച്ചു. ഹേയത്തും ബ്രുയാ, തള്ളിക്കളെ, അതല്ല, നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ആത്മാവ് എന്ന് പറഞ്ഞപ്പോൾ നീ ശരീരമെന്ന് കണ്ടു, ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ നീ പ്രധാനമെന്ന് കണ്ടു, ഉപേക്ഷിക്കുമെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു തിരുത്തലിന്റെ ആവശ്യം വന്നിട്ടില്ല. എന്താണ്? എന്താണോ ഉദ്ദാലകൻ ഉപദേശിച്ചത്, എന്താണോ ചേതകേതു ശ്രവിച്ചത്, രണ്ടിന്റെയും താല്പര്യം ഒന്നായിരുന്നു. സർവത്ര തകരാറ് വരുന്ന ഇതാണ്. ഗുരുക്കന്മാരുപദേശിക്കുന്നത് ഒന്നായിരിക്കും, ശിഷ്യന്മാർ കേൾക്കുന്നതും അത് തന്നെയായിരിക്കും. പക്ഷെ രണ്ടിന്റെയും താല്പര്യം രണ്ടായിരിക്കും. ശിഷ്യന്റെ താല്പര്യം വേറെ, ഗുരുവിന്റെ താല്പര്യം വേറെ. അപ്പൊ പിന്നെ ശിഷ്യന് തലതിരിയാൻ അധികം കൂടുതലൊന്നും വേണ്ട. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, ഇവിടെ ഹേയത്വം പറഞ്ഞിട്ടില്ല, നീ ധരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഉപദേശിച്ചതിന്റെ താല്പര്യവും ചേതനവും തന്നെ, ശ്രോതാവ് ഗ്രഹിച്ചതിന്റെ താല്പര്യവും ആ ചേതനവും തന്നെ, രണ്ടും ഒത്തു വന്നു. രണ്ടും ഒത്തു വരുന്നതാണ് ശരിയായ ബോധം. ഇതാണ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ നമ്മുടെ ചർച്ച ആരംഭിക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്, എന്താണ് ഉപദേശിച്ചത് അത് തന്നെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്, അതല്ല എന്ന് പിന്നെ പറയേണ്ടി വന്നില്ല. ഉദാഹരണം പറയുന്നു, യഥാ അരുന്ധതീം ദർശ ഇഷു തത്സമീപസ്ഥാം സ്ഥൂലാം താരാം അമുഖ്യാം പ്രഥമം അരുന്ധതീരി ഗ്രഹയിത്വ താം പ്രത്യാഖ്യായ പശ്ചാത് അരുന്ധതി മേവ ഗ്രഹയതി തദ്വത് നായം ആത്മീയതി ബ്രൂയാ. ഇത് അരുന്ധതി ദർശനത്തെ ചിലപ്പോൾ അനുകൂലമായ ദൃഷ്ടാന്തമായിട്ടെടുക്കും. അതേ ദൃഷ്ടാന്തത്തെ തന്നെ, എങ്ങനെ ആദ്യം സ്ഥൂലമായതിനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് അവസാനം സൂക്ഷ്മമായ തത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് ഉദാഹരണമായിട്ടെടുക്കും. ഇവിടെ ആ തരത്തിലുള്ള ഇവിടെ ഉദാഹരണം സ്വീകരിച്ചിരിക്കും. നേരെ വിപരീതമായിട്ട് ഇവിടെ അരുന്ധതി ദർശനം പോലെ അല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താണ്, സപ്തർഷികളിൽ നോക്കിക്കാണാം, ആകാശത്തിൽ സപ്തർഷികളെ വളരെ സ്പഷ്ടമായി കാണാമെന്നുള്ള നക്ഷത്ര സമൂഹമാണ്. നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് തന്നെ ആർക്കും കാണാം, മിക്കവാറും അത് ആകാശത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണാം. ആ അരുന്ധതി നക്ഷത്രത്തെ, അതിൽ സപ്തർഷികളിൽ വസിഷ്ഠന്റെ സമീപത്തിൽ നിൽക്കുന്ന നക്ഷത്രമാണ് അരുന്ധതി. പക്ഷെ അത് വളരെ ഒരു കടുക് പോലെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മിന്നുന്ന ഒന്നാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റൂ. അപ്പോ ഒരാൾക്ക് അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കണം, അതൊരു ചടങ്ങുമാണ്. അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുമുണ്ട്. അല്ല, ഒരാൾക്ക് വാന നിരീക്ഷണം നടത്തുന്ന ഒരാളിന് അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കണം എങ്കിൽ ആദ്യം വാ, മലയാളത്തിൽ വാ എന്നെഴുതും പോലെ നിൽക്കുന്നതാണ് സപ്തർഷികൾ. അതിൽ ഓരോ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ്, ഓരോ ഋഷിമാരുടെ പേര് പറഞ്ഞ് അവസാനം ഒരു കോണിൽ വരുമ്പോൾ അവിടെ നിൽക്കും വസിഷ്ഠൻ, ഒരു മൂലയ്ക്ക് നിൽക്കും. വസിഷ്ഠനെ കാണിച്ചിട്ട് അരുന്ധതി എളുപ്പം കാണിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വലിയ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കും. ഇതാണ്, ഇതാണ്, കണ്ടോ, കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അങ്ങനെ വസിഷ്ഠന്റെ അടുത്തെത്തി പിന്നീട് പറയാം, അതിൻ്റെ അടുത്ത് അതിൻ്റെ കീഴ്ഭാഗത്തായിട്ട് വളരെ സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റും. ചെറുപ്പക്കാർക്കേ കാണാൻ പറ്റും, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ല. അരുന്ധതി അങ്ങനെയുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പം വളരെ ഒരു കടുക് പോലെ മിന്നുന്ന ഒരു നക്ഷത്രത്തെ കാണാം. പക്ഷെ അതങ്ങനെ കാണിക്കുന്നതിന് മുമ്പ് പറയും, ദാ ആ വലിയ നക്ഷത്രം കണ്ടോ, അതാണ് അരുന്ധതി എന്ന് പറയും. ആ മനസ്സിലായതോ, ഇതാണോ അരുന്ധതി? അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടി കണ്ണിനെ അടുപ്പിക്കുക, കുറച്ചുകൂടി അടുപ്പിക്കുക. അങ്ങനെ വലിയ വലിയ നക്ഷത്രങ്ങളിൽ നിന്ന് ആദ്യം ഏതിനാണോ അരുന്ധതി എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ച്, പിന്നെ അതിലും ചെറിയ നക്ഷത്രം കാണിച്ച് അത് അരുന്ധതിയെല്ലാം നിഷേധിച്ച് അവസാനം വസിഷ്ഠന്റെ അടുത്തെത്തി അതിനെയും നിഷേധിച്ചിട്ട് പറയും അതിന്റെ അടുത്തുള്ളതാണ് അരുന്ധതി. അപ്പൊ ആദ്യം പറഞ്ഞതെല്ലാം നിഷേധിച്ചു. നേതി നേതി അങ്ങനെ ഇവിടെ അങ്ങനെ പറയുന്നില്ല എന്നാണ്. ഇവിടെ സാത്മാ തത്വമസി എന്ന് പറയുമ്പോ അരുന്ധതി നിദർശനം പോലെ അല്ല ഇവിടെ പറയുന്നു, നിഷേധിക്കുന്നില്ല. അങ്ങനെ നിഷേധിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ പറഞ്ഞനെ സാത്മാ തത്വമസി എന്ന് പറഞ്ഞു? ആദ്യം ആത്മാവെന്ന് പറഞ്ഞു ഇതിനെ പ്രധാനത്തിന്, പിന്നീട് എന്ത് ചെയ്തു, അതിനെ നിഷേധിച്ചു. പ്രധാനമല്ല, പുരുഷനാണ്. പ്രധാനത്തെയാണ് ആദ്യം ആത്മശബ്ദം കൊണ്ട് പറഞ്ഞിരുന്നത് എങ്കിൽ അതിനെ നിഷേധിച്ചെന്നെ. നിഷേധിച്ചിട്ട് എങ്ങനെയാണോ വസിഷ്ഠന ആദ്യം അരുന്ധതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ നിഷേധിച്ച് അതുപോലെ നിഷേധിച്ചിട്ട് അതിന്റെ സമീപത്തുള്ള ഇതാണ് അരുന്ധതി എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എന്താണ് തത്വമസി എന്ന് പറയുന്നത്? നേരിട്ടുള്ള ഉപദേശമാണ്, അവിടെ വളഞ്ഞു തിരിഞ്ഞൊന്നും പോകുന്നു. കേൾക്കുന്നവന്റെ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടെങ്കിൽ അവന് ഗ്രഹിക്കാം, എന്ന് ഗ്രഹിക്കാൻ പറ്റും. ഇതാണ് അതവന് ബോധിക്കാൻ പറ്റും. അവിടെ പിന്നെ മറിച്ചും തിരിച്ചൊന്നും പറയുന്നില്ല, ഒന്നിനെ പറഞ്ഞിട്ട് പിന്നെ അതിനെ നിഷേധിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്ന ചില ശൈലികളുണ്ട്, ആ ശൈലി ഇന്ന് ഇവിടെ സ്വീകരിച്ചിട്ടില്ല. യഥാ പറയുന്നു അരുന്ധതിയും ദർശ ഇഷുഹു, അരുന്ധതിയെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവൻ. തസമീപസ്ഥാം സ്ഥൂലാം താരാം, അതിന്റെ അടുത്തുള്ള സ്ഥൂലയായ എന്ന് വെച്ചാൽ വലുതായി പ്രകാശിക്കുന്ന വസിഷ്ഠ നക്ഷത്രത്തെ, അല്ലെങ്കിൽ അവിടെ വേറെ പലരും ഉണ്ട്, എല്ലാ ഋഷിമാരും അവിടെ നിൽപ്പുണ്ട്. അമുഖ്യം അതല്ല, മുഖ്യമായ അരുന്ധതി അതല്ല. പ്രഥമം അരുന്ധതി ഗ്രാഹീത്വ, പക്ഷേ വസിഷ്ഠനെ ആദ്യം അതാണ് അരുന്ധതി എന്ന് ഗ്രഹിപ്പിച്ചിട്ട് താം പ്രത്യാഖ്യായ, പിന്നെ അതിനെ നിഷേധിക്കുന്നു. അതാണ് രീതി. പശ്ചാത് പിന്നീട് അരുന്ധതി ഏവഗ്രാഹയരി, വാസ്തവത്തിലുള്ള അരുന്ധതിയെ കാണിച്ചു കൊടുക്കുന്നു. തദ്വത്, അതുപോലെ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ സംഭവിച്ചെങ്കിൽ എന്തു പറഞ്ഞനെ? ആദ്യം പ്രധാനത്തെ ആത്മാവെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞെന്താണ്? നായം ആത്മാ, അതല്ല ആത്മാവ്. അങ്ങനെ ഇവിടെ പറയുന്നില്ല. ഇനി ബ്രൂയാ, അങ്ങനെ പറയുന്നില്ല. നേരിട്ട് ബോധിപ്പിക്കുന്നു, സാത്മാ തത്വമസിഷ്യതഗീതു, ഏതാണോ അസത്ത് തസത്യം ആത്മാ, അതാണ് സത്യം, അതാണ് നിന്റെ സ്വരൂപം. ഇവിടെ അങ്ങനെ നിഷേധമില്ലല്ലോ, നിഷേധിക്കുന്നില്ല. എന്നച്ചൈവം അവോചിത, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. നേരൊരു തത്വത്തെ ബോധിപ്പിക്കുകയാണ് ശ്രോതാവിന്. ഇവിടെ അനായാസമായി, അതുകൊണ്ടാണ് അദ്വൈതം അനായാസം എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ യാതൊരു തരത്തിലുള്ള വളച്ചുകെട്ടുകളുമില്ല. ഈ വളച്ചുകെട്ടുകളെല്ലാം വരുന്ന ഉപാസനകളിലാണ്. നേരിട്ട് ബോധിപ്പിക്കുന്നിടത്ത് ഏതാണോ സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു, ആ സത്താണ് നീ എന്ന് പറയുന്നിടത്ത് അവിടെ വേറെന്തിന്റെ ആവശ്യം? ഒന്നിന്റെ ആവശ്യമില്ല. ജഹൽ ലക്ഷണ ജഹൽ ലക്ഷണ ജഹത ജഹൽ ലക്ഷണ എന്നൊക്കെ പറഞ്ഞു ആൾക്കാരെ ബുദ്ധിഭ്രമം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇവിടെയില്ല. ശ്രോതാവ് വക്താവിന് അഭിമുഖമാണോ? ശ്രോതാവിന് അത് ഗ്രഹിക്കാൻ പറ്റും. ഇവിടെ നിഷേധാത്മകമായി ഒന്നും തന്നെ പറയുന്നില്ല, ഭാവാത്മകമായി ഉപദേശിക്കുകയാണ്. നീ അതാണ്, ശ്രോതാവിന് അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. ഞാൻ അതാണ്, എന്റെ സ്വരൂപത്തെയാണ് ഇവിടെ പറയുന്നത്. എന്റെ പരമാർത്ഥ സ്വരൂപമാണ് സത്തായിരുന്നത് മുമ്പ് എന്ന് നേരിട്ട് ഗ്രഹിക്കുന്നു എന്നാണ്. സന്മാത്ര ആത്മാ അവഗതി നിഷ്ഠീവഹി ഷഷ്ഠ പ്രപാഠക പരിസമാപ്തി ദർശ്യതി, ആറാധ്യായം അവസാനം വരെ നോക്കുക. ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത തപ്ത പരശുഗ്രഹണ ദൃഷ്ടാന്തം, പഴുത്ത കോടാലി പിടിക്കുന്ന ഉദാഹരണം. അവിടെയാണ് പറയുന്നത് വിജ്ഞവും, ശ്രുതി പറയുന്നു ആ ഇപ്പോ പിതാവിന്റെ ഉപദേശത്തിലൂടെ പുത്രനത് ബോധിച്ചു, സംശയരഹിതമായി ബോധിച്ചു. അതിനവിടെ പിതാവും അങ്ങനെ ബോധിപ്പിച്ചെങ്കിലും അത് ആവർത്തിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഷഷ്ഠ പ്രപാഠക പരിസമാപ്തി, ആറാധ്യായത്തിന്റെ അവസാനം വരെ പോകേണ്ടി വന്നു. എന്താ അത്ര നീണ്ടുപോയത്? അവിടെ വിചാരം ആവശ്യമായിട്ട് വന്നു. വിശദമായ ചർച്ച അവിടെ വേണ്ടി വന്നു എന്നാണ്. ഉദ്ദാലകനെ പോലെ ഒരു ഋഷി, വേദുവിനെ പോലെ സർവശാസ്ത്രങ്ങളും അധ്യയനം ചെയ്ത ഒരുവന് കേവലം തന്റെ അഹംബോധം മാത്രം ഈ ബോധത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിന്ന ഒരുവന് പോലും ഇത്രയും തവണ അത് ആവർത്തിക്കേണ്ടി വന്നു, ഇത്രയും വിശദീകരിക്കേണ്ടി വന്നെങ്കിൽ രാഗദ്വേഷ കാമക്രോധാദി ദോഷദൂഷിതമായിരിക്കുന്ന അന്ധകരണത്തോടുകൂടിയ സാധാരണ ജീവന്മാർക്ക് ഇത് എത്ര കാലം വിശദീകരിക്കേണ്ടി വരും, എത്രമാത്രം ഇത് ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഭാഷകാരൻ പോലും പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. ഇവിടെ പറയുന്നു ഷഷ്ടപ്രമാടക പരിസമാപ്തി, അതിന്റെ അവസാനം വരെ ഉള്ള ആ ചർച്ചയിൽ എന്താ പറയുന്നത്? സന്മാത്ര ആത്മാവഗതി നിഷ്ഠായവ. മറ്റൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, സന്മാത്രമായിരിക്കുന്ന സന്മാത്രത്തിലുള്ള കേവലമായ സത്ത്, അതാണ് സന്മാത്രം എന്ന് പറയുന്നത്. സദൈവ സന്മാത്രം, കേവലമായ സത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രധാനമോ മറ്റുള്ള എന്തൊക്കെയുണ്ട് അതെല്ലാം ഒഴിവാക്കണം. അപ്പോൾ സന്മാത്രം കേവല സത്ത് എന്താണത്? ആത്മാ, കേവല സത്തായിരിക്കുന്ന ആത്മാ എന്താണത്? ആത്മാ എന്ന് പറഞ്ഞാൽ കേവല സത്തായിരിക്കുന്ന സ്വസ്വരൂപം. ആരുടെ സ്വരൂപം? ശ്രോതാവിന്റെ സ്വരൂപം. അതിനുള്ള അവഗതി നിഷ്ഠ എന്നാണ്. അവഗതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതിനുള്ള നിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിന്റെ നിശ്ചയം. അത് പ്രത്യേകം മനസ്സിലാവും, ഞാൻ പറയുന്നില്ല, ഭാഷകാരൻ പറയുന്നതാണ്. നമ്മൾ ശ്രവണേന മനനേന വിജ്ഞാതേന എന്ന് പറയുന്ന ഭാഗത്ത് ചാന്ദോഗ്യത്തിൽ ഭാഷകാരൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ വിജ്ഞാനം എന്ന് പറയുന്നതാണ് അതിന്റെ നിഷ്ഠ. അവിടെ എത്തിച്ചേരണം, ആ നിശ്ചയത്തിൽ എത്തിച്ചേരണം. കേവലമായ സത് ആണ് തന്റെ സ്വരൂപം എന്നുള്ള ബോധത്തിന്റെ നിശ്ചയം, അതാണ് സന്മാത്ര ആത്മ അവഗതി നിഷ്ഠ. ഇതാണ് അവിടെ ആറാം അധ്യായത്തിന്റെ അവസാനം വരെ ഉപനിഷത്തുകളിലെല്ലാം ഇത് പറയുന്നുണ്ട്. പക്ഷെ സദൈവ സൗമ്യ എന്ന് പറയുന്ന വാക്യം അവിടെ നിന്ന് വന്നതുകൊണ്ടും അവിടെ ചർച്ചയുടെ അവസാനം പറയുന്നത് എന്താണ്? വിജ്ഞോ, ഒരു വിജ്ഞപ്തി, ഒരു വിജ്ഞാനം, അതിനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അവസാനം അതേ ശബ്ദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, വിജ്ഞോ. എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞു എന്നാണ്. ആ ബോധ്യപ്പെടലാണ് മുഖ്യം. ആ ബോധ്യപ്പെടലിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. ആ ബോധ്യപ്പെടലിനപ്പുറം പറയുന്നതെല്ലാം ആകാശകോടാതി, വേറൊന്നുമില്ല അതിനകത്ത്. എന്തുകൊണ്ട് ശ്രുതി അത് തന്നെ പറയുന്നു? വിജ്ഞോ, അവിടെ പിതാവ് ഉപദേശിച്ചു, പുത്രന് ബോധ്യപ്പെട്ടു. വേറൊന്നിന്റെയും പറയാൻ തുടങ്ങുന്ന സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ശ്രുതി എന്നെ പറയുന്നത്. ബോധ്യപ്പെട്ടോ? ശരി. ഇല്ലയോ? മഹതി വിനഷ്ഠി. എന്തുകൊണ്ട്? അവേദി, ഇത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ. അവിടെയും പറയുന്ന എന്താണ്? വേദനം, ഗ്രഹണം, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രുതിയിൽ ഒരിടത്തും ഈ തത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് മറ്റു അസംബന്ധങ്ങളൊന്നും പറയുന്നില്ല. അത് തൽക്കാലത്ത് ആൾക്കാരുണ്ടാക്കിയതാണ്. ബോധിച്ച പോലെ പിന്നെ എന്തോ അവശേഷിക്കുന്നു. അപ്പം വെറും വ്യർത്ഥ ജൽപ്പനങ്ങളാണ്, കഴമ്പില്ലാത്ത പറച്ചിലുകളാണ്. ഇവിടെ പറയുന്നത് നിനക്ക് മഹത്തായ നഷ്ടം വരുന്ന ഇവിടെ ഇത് ബോധിക്കാതിരുന്ന. ഇവിടെ അതിനെ പറയുന്ന എന്താണ്? സന്മാത്ര ആത്മാവഗതി നിഷ്ഠായവ. അത്രയേ ഉള്ളൂ. ഏവെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിസാരമെന്നുള്ളതല്ല, അത് മുഖ്യമെന്നുള്ള അർത്ഥത്തിലാണ്. ഷഷ്ഠ പ്രപാഠക പരിസമാപ്തർ ദർശ്യത്തെ, അതാണ് ഹേയത്വ അവചന എന്ന് പറയുന്നത്. ഇവിടെ നിഷേധിക്കുന്ന തിരസ്കരിക്കുന്ന ഒരു പദവും ഇവിടെ ഇല്ല. നാ എന്നിവിടെ പ്രയോഗിക്കുന്നില്ല. വേറെ സന്ദർഭങ്ങളിൽ പറയും നേരി നേരി, അത് വേറെ പ്രക്രിയയാണ്, വിചാര രീതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇതിന് നമ്മൾ പറയുന്നത് സാക്ഷാത് ബോധിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും വേദമന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ തത്വമസിക്ക് ഇത്രയും പ്രാധാന്യമെന്നതുകൊണ്ടാണ്. അത് നമ്മൾ വ്യാഖ്യാനിച്ച് വഷളാക്കാതിരുന്ന മതി. ഉപദേശിക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഗ്രഹിച്ചാൽ മതി. അത് പൂർണ്ണമാണ്. അല്ലാതെ ആ സന്ദർഭത്തിൽ നിഷേധാത്മകമായി ഒന്നുമില്ല. ഹേയത്വം തള്ളിക്കളയേണ്ടതായി, നിഷേധിക്കേണ്ടതായി ഒന്നിനെയും തന്നെ പറയുന്നില്ല. ഹേയത്വമായി ഒന്നിനെയും പറയുന്നില്ല. ഹേയത്വ അവചന, അങ്ങനെ ഒരു വാക്കവിടെയില്ല. തത്വമസി എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ടും എന്താണോ ആത്മനിഷ്ഠ, ആത്മബോധം, അതാണിവിടെ മുഖ്യമായിരിക്കുന്നത്. ഉച്ച ശബ്ദ പ്രതിജ്ഞാവിരോധ അഭിച്ഛയ പ്രദർശനാർത്ഥ. അവിടെ ഹേയത്വ അവചനാത് ച മൂന്ന് പദങ്ങളുണ്ട്. അവിടെ ഒരു ച കൂടെ പറഞ്ഞിരിക്കുന്നു. സൂത്രമല്ലേ? സൂത്രം എന്ന് പറയുമ്പോൾ എന്താണോ അസ്തോഭം. സൂത്രത്തിന്റെ ലക്ഷണം പണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സ്തോഭരഹിതമായിരിക്കണം. സ്തോഭം എന്ന് പറയുന്നത് എന്താണ്? ചഹാവാ എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങളാണ് സ്തോഭങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് സ്തോഭം എന്ന് പറയുന്നത്? ഇവിടെയാണോ അത് നിരർത്ഥകമായി പാദപൂർണത്തിനും മറ്റും വേണ്ടി ഉപയോഗിക്കുന്നിടത്താണ് അതിന് സ്തോഭം എന്ന് പറയുന്നത്. സൂത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെയല്ല, അതിനർത്ഥമുണ്ട്. വെറുതെ അങ്ങ് ഉപയോഗിക്കില്ല. കാരണം എന്താണ്? മാത്രാലാഭ പുത്രലാഭ. സൂത്രകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു മാത്ര, ഒരു ഞൊടിയട, അതിനാണ് മാത്ര എന്ന് പറയുന്നത്. ആ ശബ്ദം ലാഭിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു അത്രയും വലിയ ആനന്ദമാണ്, ഒരു പുത്രന് ഉത്പന്നമായ ആനന്ദമാണ് അവർക്കുണ്ടാകുന്ന. അതുകൊണ്ടിവിടെ അസ്തോഭ ശബ്ദങ്ങളൊന്നും ഇവിടെ ഇല്ല. ച ശബ്ദത്തിന് അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? പ്രതിജ്ഞ വിരോധ അഭിച്ഛയ പ്രദർശനാർത്ഥം. ഒരു വിശേഷ അർത്ഥത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സൂത്രത്തിലൂടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണത്? പ്രതിജ്ഞാവിരോധം എന്നുവെച്ചാൽ പ്രതിജ്ഞയുമായി വിരോധമില്ല, പ്രതിജ്ഞയുമായിട്ടുള്ള അവിരോധം, ഇവിടെ വിരോധമില്ല. എന്നുവെച്ചാൽ ഇവിടെ തുടക്കത്തിൽ സദൈവ സൗമ്യ എന്ന് പറഞ്ഞ് തുടങ്ങി കാര്യങ്ങളെ ചർച്ച ചെയ്ത് വന്നു, അവസാനം വേറെ എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചു? സത്തിൽ നിന്ന് മാറിപ്പോയോ? ആത്മാവിൽ നിന്ന് മാറിപ്പോയോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണോ തുടക്കത്തിൽ പറഞ്ഞത് അത് തന്നെ അവസാനം വരെ. അതിന് പ്രതിജ്ഞയുമായി ആദ്യം പറയുന്നതിനാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അവസാന ഉദാഹരണം പറയും. എന്താണോ അനുമാനം നടത്തുന്നിടത്തും പറ്റും പർവ്വതോ വന്യമാൻ, അതാ പർവ്വതത്തിൽ അഗ്നിയുണ്ട് എന്ന് പറയുന്നു പ്രതിജ്ഞ. പിന്നെ ആ പ്രതിജ്ഞയെ സാധൂകരിക്കുന്നതിന് വേണ്ടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ പഞ്ചാവയവാക്യമൊന്നും മറ്റും പറയും. എന്തുകൊണ്ട് വന്യുണ്ട്? അതങ്ങനെയാണ് നിയമം. എവിടെ പുകയുണ്ടോ അവിടെയൊക്കെ വന്യ കാണും, അവിടെ പുക കാണുന്നുണ്ട്, അതാണിതാണെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ന്യായങ്ങളും യുക്തികളും ഒക്കെ പറയും. അവസാനം എവിടെ എത്തിച്ചേരും? പ്രതിജ്ഞയിൽ തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഇവിടെ നിഗമനത്തിൽ. അപ്പോൾ അതാണ് നിയമം. പ്രതിജ്ഞയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നിഗമനത്തിൽ എത്തിച്ചേരണം. രണ്ടിടത്തും താല്പര്യം ഒന്നായിരിക്കണം. പർവ്വതോ വന്യമാൻ എന്ന് പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ തസ്മാ തഥ എന്ന നിഗമനം എന്താണ്? അതുകൊണ്ട് പർവ്വതോ വന്യമാൻ, പർവ്വതത്തിൽ വന്യമുണ്ട്. അതിനിടയ്ക്ക് നടക്കുന്നതെല്ലാം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. എന്തുകൊണ്ട് അത് അങ്ങനെ തന്നെ ആകണം, മറിച്ചായിക്കൂടാ? ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആ കാണുന്നത് അത് പുകയാണോ മൂടൽമഞ്ഞാണോ, എന്തായാലും അത് ആകാം, എങ്ങനെ അതാകാതിരിക്കാം, നാനാതരത്തിൽ ചർച്ച ചെയ്തിട്ട് ഹെത്വാഭാസങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തിട്ട് അവസാനം നിശ്ചിതമായ നിഗമനത്തിലെത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഇവിടെയും സദേവ എന്ന് പറഞ്ഞിട്ട് അവസാനം തത്സത്യം സ ആത്മാ തത്വമസി ചേതുകേതു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്രതിജ്ഞയും നിഗമനം ഒന്ന് തന്നെ. പ്രതിജ്ഞയ്ക്ക് വിരോധമായ ഒരു കാര്യത്തെ ഇവിടെ പറയുന്നില്ല. പ്രതിജ്ഞയുമായിട്ട് ആ വിരോധമുള്ള കാര്യമാണ്, വിരോധമില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഉപദേശിക്കുന്നത് എന്താണ്? സത്താണ് നിന്റെ സ്വരൂപം, സത്തായ ചേതനായ ആണ് നിന്റെ സ്വരൂപം. അവസാനം പറയുന്നത് എന്താണ്? അത് തന്നെ, ആ സത്തായ ചേതനാണ് നിന്റെ സ്വരൂപം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സത്യവി ഹേതുവചനെ പ്രതിജ്ഞാവിരോധ പ്രസജ്ജീത. മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരും. ഇവിടെ അങ്ങനെ ഹേതും ഉപേക്ഷിക്കാനൊന്നും പറയുന്നില്ലല്ലോ. ശരി, അത് സമ്മതിക്കാം. പക്ഷേ മുമ്പ് പറഞ്ഞതിന് വിരോധമായി വന്നാലോ? ആദ്യ സത്തെന്ന് പറഞ്ഞ് പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അത് ജഡമായ പ്രധാനത്തിൽ പോയാലോ? അതില്ല. എന്തുകൊണ്ട്? സദേവ സൗമ്യെന്ന് തുടങ്ങി അവിടെ തന്നെ പിന്നെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്? കാരണം വിജ്ഞാനാദ്ധി സർവം വിജ്ഞാതം ഇതി പ്രതിജ്ഞാതം ഉദാത്തം ആദേശം അപ്രാക്ഷ്യോ ഏന അശ്രുതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം ഇതി കഥം നു ഭഗവത് ആദേശോ ഭവതീതി യഥാ സൗമ്യ ഏകേന മൃത്പിണ്ഡേന സർവമൃന്മയം വിജ്ഞാതം സ്യാത് വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം ഏവം സൗമ്യ സ ആദേശോ ഭവതി ഇതി വാക്യോപക്രമണ ശ്രവണ. ഇതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പറയേണ്ട പരമമായ സത്യത്തെ, നീ ചേതന സ്വരൂപനാണെന്നുള്ള കാര്യത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവസാനം പറയാൻ ഇതല്ല വേറെന്താ ഉള്ളത്? ഇതാണ് നുവ് പറഞ്ഞതുമായിട്ട് വിരോധമില്ല, മറിച്ച് അവിരോധമാണ് എന്ന് പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ച എന്നുകൂടി കൂടിച്ചേർത്തത്. ശാന്തി ശാന്തി ശാന്തി.